അടുത്ത് വരുന്ന ദർശനമാണ് ആദ്യം വരുന്ന അധ്യാരോപ ദർശനം. അത് മുഴുവൻ ചർച്ച ചെയ്തല്ലേ? എത്രയോ ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്തതാണ്. ദർശനമാല എന്ന് പറയുന്നത് പൊതുവെ യോഗവാസിഷ്ഠത്തിന്റെ പ്രക്രിയക്കനുസരിച്ച് ആണ് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. എന്നുവെച്ചാൽ യോഗവാസിഷ്ഠത്തിന്റെ അതേ ഒരു രീതിയാണ്, ചിന്താരീതിയാണ് അവിടെ കാണുന്നത്. നിർവ്വാണ ദർശനം വരെ മിക്കവാറും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വാസിഷ്ഠത്തിൽ ചർച്ച ചെയ്യുന്നു. ഇതും വാസിഷ്ഠവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിരിക്കുന്നു. ഒന്നും നല്ലത് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നുവെച്ചാൽ പ്രക്രിയ, വാസിഷ്ഠത്തിനൊരു കാര്യങ്ങൾ പറയുന്നതിനൊരു രീതിയുണ്ട്. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ ഇത് അനിഷ്ടപ്പ് വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് വളരെ ലളിതമാണ്. വളരെ ലളിതമായ രീതിയാണ്. സാധാരണ മലയാള കൃതികളെ അപേക്ഷിച്ച് സംസ്കൃത കൃതികൾ പലതും വളരെ ലളിതമാണ്. എന്നുവെച്ചാൽ ഭാഷാപരമായ ലാളിത്യമാണ്, ആശയപരമായ ഗഹനതയുണ്ടാവും, പക്ഷെ ഭാഷാപരമായ ഒരു ലാളിത്യം ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. അനിഷ്ടപ്പ് വൃത്തത്തിൽ എഴുതിയത് കൊണ്ടുകൂടെയാണത്. മലയാളത്തിൽ അങ്ങനെയുണ്ട്, പലയിടത്തും ഭാഷാപരമായും ഗഹനമാണ് ആശയപരമായും ഗഹനമാണ്. നവമഞ്ചരിയും മറ്റുമൊക്കെ നാടിയിടും ഈ വിഷയമോടി വിധം നടനമാടിയിടുവാനൊരു ദിനിക്കാടി വയോവിധരീടീതം കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയടിയടിയടിയടി എന്നല്ലാതെ ഒന്നും മനസ്സിലാകത്തില്ല. കാടി വയോവിതര ഇതൊക്കെ എന്താണെന്നുള്ള ഭാഷയിൽ നിന്ന് തന്നെ അതിനെ പിരിച്ചെടുക്കാൻ വലിയ പാടാണ്. ഭാഷയിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അർത്ഥം അങ്ങനെ മനസ്സിലാവും. എല്ലാം ലളിതമായി പറഞ്ഞു എന്നൊക്കെ പറയുന്ന കാര്യമില്ല. വളരെ ക്ലിഷ്ടമായ ശൈലിയിലും എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടങ്ങനെ എഴുതി വെച്ചാൽ അതൊക്കെ ആ കാലഘട്ടത്തിൽ, ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ കവിത എഴുതുന്നവരുടെയൊക്കെ ഒരു ശൈലിയാണ് അങ്ങനെ എഴുതുക. അപ്പൊ മറ്റുള്ളവരൊക്കെ അന്ന് കവിത എഴുതുന്ന രീതിയിൽ ഗുരു എഴുതി തന്നെ ഉള്ളു. അത്തരം രീതികളൊക്കെ തനിക്കും വഴങ്ങും എന്ന് തോന്നിയിട്ടാവും അങ്ങനെ എഴുതിയത്. പക്ഷെ അതിന്റെ അർത്ഥം പറയുക എന്ന് പറയുന്നത് കൃത്യമായി പറയാൻ വലിയ പ്രയാസമാണ്. കാരണം ഭാഷ ക്ലിഷ്ടത, പ്രാസ ഒപ്പിച്ചെഴുതുമ്പോൾ പദം പിരിക്കാൻ വലിയ പ്രയാസമില്ല. ഇപ്പോ ഇതിലൊന്നും അങ്ങനെയുള്ള ഒരു പ്രയാസമില്ല. ദർശനമാല വളരെ സിമ്പിളാണ്, അന്വയിക്കാൻ വളരെ എളുപ്പമാണ്. വലിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, വന്നാലും അതൊക്കെ മനസ്സിലാക്കാവുന്നതൊക്കെ ഉള്ളൂ. പദങ്ങൾ, പദാർത്ഥം വളരെ വ്യക്തമാണ്, ക്ലിഷ്ടമായ ഒരു പദങ്ങളുമില്ല. അതൊക്കെയാണ് ഇതിന്റെ മേന്മ. പക്ഷെ ആശയം ഗംഭീരമായിരിക്കും, കാരണം അദ്വൈതമാണ് വിഷയം. അതുകൊണ്ട് ഗഹനമായ ആശയം ഒന്ന് വരും, അത് എല്ലാത്തിലും വരുന്നതാണ്, എല്ലാ കവിതകളിലും വരുന്നതാണ്. സംസ്കൃതത്തിന് പദാർത്ഥത്തിനും അന്വയത്തിനുമൊക്കെ ഒരു വ്യവസ്ഥയുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മലയാളത്തിനൊന്നും അങ്ങനെ കൃത്യമായ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസം. രണ്ടു തമ്മിലെ വ്യത്യാസം. മണ്ണെണ്ണമാല എന്ന പേരിൽ ഇത് ആദ്യം പ്രസിദ്ധീകരിച്ച് കുറച്ച് ഭാഗം വിവേകോദയത്തെ പ്രസിദ്ധീകരിച്ച്, പക്ഷെ അതിലും ഇതിലുമായിട്ട് പാഠത്തിലെ വ്യത്യാസം, പാഠവ്യത്യാസങ്ങളുണ്ട്. അത് പഴയ കൃതികൾ പ്രസിദ്ധീകരിച്ച് എല്ലായിടത്തും വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഗുരു പറയും, ആൾക്കാർ എഴുതിയെടുക്കും, പിന്നെ അത് പലതാകും. പിന്നെ ആരെങ്കിലും ഗുരുവിനെ കൊണ്ട് കാണിച്ച് സംശയം ചോദിക്കുമ്പോൾ തിരുത്തും. അങ്ങനെ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. പക്ഷെ മുഴുവനൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഒരു മനസ്സിലിങ്ങനെ കവിതകൾ കൊണ്ടു കടന്നിട്ട് ആർക്കെങ്കിലും പറഞ്ഞുകൊണ്ട് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരുവിന്റെ ഒരു രീതി. ഈ കവിതയൊക്കെ മനസ്സ് രൂപപ്പെടുത്തും, പിന്നെ ചോദ്യവും പറഞ്ഞു. നിമിഷ കവിയായിരുന്നു, പെട്ടെന്ന് തന്നെ കവിത ഉണ്ടാക്കി പറയാനുള്ള കഴിവും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. ദർശനമാല എന്ന് പറയുമ്പോൾ ഇവിടെ പല ദർശനങ്ങൾ പറയുന്നുണ്ട്, അധ്യാരൂപം, ഉപവാദം. പക്ഷെ ഇതെല്ലാം അദ്വൈതത്തിന്റെ തന്നെ വിഷയങ്ങളാണ് എല്ലാം. അദ്വൈതത്തിൽ തന്നെ പല വിഷയങ്ങളാണ് ഇവിടെ ദർശനമാല എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത്. അദ്വൈതത്തിന്റെ തന്നെ വിഷയങ്ങളാണ്. എന്താ സാറിന് പറയുന്ന മറ്റ് ദർശനങ്ങളൊന്നും അല്ല, സാങ്കേ യോഗ അങ്ങനെയുള്ള ദർശനങ്ങളൊന്നും അല്ല. എല്ലാം അദ്വൈതം തന്നെ വിഷയം. ഇവിടുത്തെ ഓരോ ദർശനത്തിന്റെയും വിഷയം അദ്വൈതം തന്നെ. യോഗത്തെയും ഭക്തിയും എല്ലാം അദ്വൈതപരമായി വ്യാഖ്യാനിക്കുകയാണ്. ഇതിലാദ്യം വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ചത് ആരാണ്? വിദ്യാനന്ദ സ്വാമി. അതിന് ഗുരു രാം ആശംസ എഴുതി കൊടുത്തിട്ടുണ്ട്. ആശംസ എഴുതിയിട്ടുണ്ട്. ബാലകേർ സേവ്യ വ്യാഖ്യേയം ദീതി നിർമുത. ബാലകസീവ എന്നാണ് പലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ബാലകസീവ എന്നല്ല, ബാലകേർ സേവ്യ, ബാലന്മാർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ആ വ്യാഖ്യാനം എന്ന് വെച്ചാൽ അന്വയാർത്ഥമാണ്. അതാണ് അങ്ങനെ എഴുതിയത്. പൊതുവെ സംസ്കൃത പദ്യങ്ങളുടെയൊക്കെ അന്യാർത്ഥം എഴുതി അതിൻ്റെ അർത്ഥം അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിയെന്ന് പറഞ്ഞാൽ ഗ്രഹണധാരണ പടം ബാല എന്നുള്ള അർത്ഥത്തിലാണ്. പറയുന്നതെല്ലാം ഗ്രഹിക്കാനും ഗ്രഹിച്ചതെല്ലാം ഓർമ്മിച്ചു വയ്ക്കാനും ശേഷിയുള്ളവർ എന്നാണ്. പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാരെന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞവർ. അതുകൊണ്ടാണ് അവിടെ എഴുതിയത് ബാലകേർ സേവ്യ എന്ന്. ഗുരു തന്നെ എഴുതി കൊടുത്തത്, പേരും കൊടുത്ത് ദീതി. അപ്പൊ അത് ഒരു നല്ല വ്യാഖ്യാനമാണ്. കാരണം അതിന്റെ അന്വയാർത്ഥം എഴുതി, കൂടുതലൊന്നും എഴുതിയിട്ടില്ല. കൂടുതൽ വ്യാഖ്യാനിപ്പിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ. അന്വയത്തിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് വന്ന എല്ലാ വ്യാഖ്യാതാക്കളും ഈ ദീതി നോക്കിയിട്ട് അന്വയാർത്ഥം മനസ്സിലാക്കി ആണ് പിന്നെ എല്ലാവരും വ്യാഖ്യാനിച്ചത്. അവർക്കെല്ലാം ആ ആധാരം ഈ ദീതിയാണ്. പിന്നീട് വന്ന ശിഷ്യന്മാരും അല്ലാത്തവരും എല്ലാം പിന്നെ ഇവരെല്ലാം ഈ പിന്നീട് വന്ന മേഖലാക്കള് അവരുടെ സ്വന്തമെന്ന് കാണിക്കാൻ വേണ്ടി ഇതിൽ അന്വയത്തിൽ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടു നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനം കാണിക്കാൻ വേണ്ടി. പിന്നെ ഈ വ്യാഖ്യാനം എഴുതുന്നവരെല്ലാം പിന്നീട് മലയാളത്തിൽ വ്യാഖ്യാനം എഴുതുന്ന ആരും മിക്കവാറും ആരും തന്നെ ഒരു കടപ്പാട് കാണിക്കാറുമില്ല. എന്താണ് ഇങ്ങനെ വിദ്യാൻസ്വാമിയുടെ വ്യാഖ്യാനം നോക്കി അന്വയാർത്ഥം എഴുതിയിട്ട് അതനുസരിച്ചാണ് ഞങ്ങളിത് എഴുതിയിരിക്കുന്നതെന്നൊന്നും ആരും പറയാറില്ല. നിങ്ങളുടെ കടപ്പാടൊന്നും പറയത്തില്ല. കാരണം വ്യാഖ്യാനിക്കുന്നവരെല്ലാം വലിയ പണ്ഡിതന്മാരാണെന്ന് സ്വയം ജനങ്ങളെ ധരിച്ചോട്ടെ എന്ന് സ്വയം ധരിക്കുന്നവരാണ്. അതുകൊണ്ട് അതൊന്നും അവർ കടപ്പാടൊന്നും ഒരിക്കലും പറയത്തില്ല. പക്ഷെ എല്ലാവരും വിദ്യാൻസ്വാമിയുടെ വ്യാഖ്യാനം നോക്കി തന്നെ എഴുതിയിട്ടുള്ള ഇന്നുവരെയും അത് നോക്കാതായാലും എഴുതി. കാരണം അത് ഗുരു നോക്കിയാണ്. അതുകൊണ്ട് അതിന്റെ അമുഖത്ത് വിദ്യാൻസ്വാമിന്ന് എഴുതിയിട്ടുള്ള എന്താണ് ഇത് ഗുരുവിനെ പലതവണ കാണിച്ച് തിരുത്തി എന്നാണ്. ഗുരു കണ്ടതായതുകൊണ്ട് എല്ലാവരും അത് നോക്കും. പക്ഷെ ആരും പറയത്തില്ല അത് കണ്ടിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്രമോ അദ്വൈതമൊക്കെയാണ്. എന്നാണ് ഒരു ആർജവം ആരും പ്രകടിപ്പിക്കാറില്ല. അത് പിന്നെ ഒരു പൊതു രീതിയാണ്. ഇവിടെ ആയാലും എന്താണ് ആർജവമില്ലായ്മ. ആർജവം എന്ന് പറഞ്ഞാൽ എന്താണ് ആർജവം? നന്നായി നേരെവാ നേരെ പോ, നേരെവാ നേരെ പോ എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് ആർജവം. അത് ഈ ആത്മീയക്കാരില് വളരെ കുറവാണ്. സാധാരണ മനുഷ്യരെ അപേക്ഷിച്ചത് കുറവായിരുന്നു. അവര് ചാണക്യതന്ത്രവും പല തന്ത്രങ്ങളും കൊണ്ട് നടക്കുന്നവരാണ്. അവർക്ക് നേരെ പോ നേരെ പോന്ന് ചിന്തിക്കാനോ പറയാനോ ഒന്നും കഴിയും. വക്രത കൊണ്ട് നടക്കുന്നവരാണ് മിക്കവാറും എല്ലാ ആത്മീയക്കാരും വ്യാഖ്യാതാക്കളും എല്ലാം. അതുകൊണ്ടാണ് അത് സത്യസന്ധത കാണിക്കാറ്. വക്രബുദ്ധി അതങ്ങനെ കാണുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇവര് ഇങ്ങനെ ആത്മീയതയിലേക്ക് വരുമ്പം ആത്മീയ ജീവിതം, ആത്മീയ ജീവിതം എന്ന് പറയുന്ന രണ്ടു തരത്തിലുണ്ട്. ഒന്ന് സമൂഹത്തിൽ ജീവിക്കുക, സമൂഹത്തിലൊരാളായി ജീവിക്കുക, അങ്ങനെ ആത്മീയമായി ജീവിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത് എന്ന ആത്മീയതയുണ്ട് അവർക്ക്. അപ്പൊ അവരുടെ വളവും തിരിവുമൊക്കെ അവർ ഭൗതിക ലോകത്ത് കാണിച്ചോളൂ, ആത്മീയതയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഭൗതിക ലോകത്തിലേ ജീവിക്കുന്നു. എന്തെങ്കിലും വളവും തിരിവൊക്കെ ഉണ്ടെങ്കിൽ അത് അവരവിടെ കാണിച്ചോളൂ. ആത്മീയതയെ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ആത്മീയം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ട്. ആത്മീയ ജീവികളെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലും അരമനകളിലും ഒക്കെ കഴിയുന്നു. ആത്മീയം തൊഴിലാക്കിയവരാണ്. ആത്മീയം തൊഴിലാക്കിയവർ ഒരുമിച്ച് ഓടുമ്പം ഇവരുടെ കൂട്ടത്ത് കൂടുന്ന സ്ഥലത്ത് ഭൗതികമായ കാര്യങ്ങളും വരും, ആത്മീയതയും വരും, രണ്ടും വരും. ഭൗതികം വരും, ആത്മീയതയും വരും. ഇവർ ആത്മീയതയ്ക്കാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവരുടെ ഈ ആത്മീയതയും ഭൗതികവുമായിട്ട് ഒത്തുപോകത്തില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരും. രണ്ടും കൂടെ ഒരുമിച്ചുകൊണ്ട് പോകാൻ വലിയ പാട്. കാരണം അവരുടെ ഭൗതികത്തിൽ ആത്മീയക്കെതിരായ പല കാര്യങ്ങളും വരും. അത് ചെയ്യാതിരിക്കാനും പറ്റില്ല, ആത്മീയത വിടാനും പറ്റത്തില്ല. ആത്മീയത എന്ന് വെച്ചാൽ ശുദ്ധമാണ്. ഭൗതികത്തിലെന്ന് പറയുമ്പോൾ ഒരുപാട് വളവും തിരിവുമൊക്കെ വരും. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് ഭൗതികത്തെ വിടാനും പറ്റില്ല, ആത്മീയതയിൽ പോകാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ മറ്റേ ഭൗതികത്തിൽ ആത്മീയമായി ജീവിക്കുന്നവരെക്കാളും കൂടുതൽ വളവും തിരിവുകളും എന്നാ ഇവർ പുറത്തെടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരിലാണ് കൂടുതൽ വക്രതയും മറ്റും കാണും, ആത്മീയ പ്രസ്ഥാനങ്ങളിലാണ്. എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. ബ്രഹ്മവിദ്യ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ബന്ധമില്ലെന്തോന്നു, ആത്മീയത മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെന്താ അതിനകത്ത് എന്തോന്നു ഇത് വരാൻ, അതിനകത്തൊന്നും അവര് എന്താണ് പഴയകാലത്ത് ഞങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങളെ പഠിപ്പിച്ച എന്താണ്, വലത് കയ്യിൽ ഭഗവത്ഗീതയും ഇടത് കയ്യിൽ ചാണക്യതന്ത്രം. ഈ ചാണക്യതന്ത്രം പഠിക്കുന്നതാണ് പ്രശ്നം വരുന്നത്, മനസ്സിലായി? ആത്മീയതയും മറ്റതും കൂടെ കൂട്ടിക്കൊഴയും. എന്തിനു വേണ്ടിയിട്ട്? കൂടെ നിൽക്കുന്നവനെ ഒതുക്കാനും കൂടെ നിൽക്കുന്നവനെ അടിച്ചമർത്താനും കൂടെ നിൽക്കുന്നവനെക്കാളും ഉയർന്നു പോകാനും കൂടെ നിൽക്കുന്നവനെ ബുദ്ധിയാക്കാനും എല്ലാം ഓരോരുത്തരും ശ്രമിക്കും. എല്ലാവരും ശ്രമിക്കും, ഒരാളുടെ മാത്രമല്ല, എല്ലാവരും ഇതിനുവേണ്ടി ശ്രമിക്കും. ഒരുത്തനായിട്ട് ശ്രമിക്കുന്നവര് ഒരാളും മെച്ചവും വേറൊരാളും മോശവുമല്ല. എല്ലാവരും പരസ്പരം ഇതിനുവേണ്ടി ശ്രമിക്കും, നേരായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിന് കാരണം ഈ ചാണക്യ തന്ത്രം പ്രയോഗിക്കുന്നതാണ്. ദുർബല മനസ്സ് ദുർബല മനസ്സെന്ന് പറയുന്നത് ദുർബലമായ മനസ്സുള്ളവർ, ദുർബല മനസ്സെന്ന് പറഞ്ഞ വൈകാരികമായ മനസ്സുള്ളവർ. ദുർബല മനസ്സെന്ന് പറയുന്നത് വൈകാരികമായ മനസ്സുള്ളവര് അവർ സ്വാഭാവികമായിട്ടും ആത്മീയതയിലേക്ക് തിരിയും. വൈകാരിക മനസ്സുള്ളവർ അങ്ങനെ ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ അവരുടെ മനസ്സ് കുറച്ച് ചഞ്ചലമായിരിക്കും. എപ്പോഴും വൈകാരികതയുടെ അടയാളമാണ് ചഞ്ചലമായിരിക്കും. അങ്ങനെ ചഞ്ചലമായ മനസ്സെന്ത് ചെയ്യും? പെട്ടെന്ന് കോപതാപങ്ങൾക്കെല്ലാം വഴിപ്പെട്ടു, ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സായിരിക്കും ചഞ്ചല മനസ്സ്. അപ്പോ ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നവർക്ക് രണ്ടു കാര്യം സംഭവിക്കും. ഒന്ന്, അവർ മറ്റുള്ളവരെ ആക്രമിക്കും. മറ്റൊന്ന്, അവർ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുകയും ചെയ്യും. രണ്ട് സംഭവിക്കും. ആക്രമണവും സംഭവിക്കും, കീഴ്പ്പെടലും സംഭവിക്കും. കാരണം അവരുടെ മനസ്സിൽ ചഞ്ചലമാണ്. അതുകൊണ്ട് അങ്ങനെ ഇത്ര ആധ്യാത്മിക പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ദുർബല മനസ്സെന്ന് വെച്ചാൽ ചഞ്ചല മനസ്സുള്ളവർ വരികയും അപ്പൊ അതിന്റെ പേരിൽ എന്ത് ചെയ്യും, പരസ്പര സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എല്ലാവരും അങ്ങനെയാണ്, ഒരാള് വേറൊരാള് മുതലെടുക്കുകയല്ല, എല്ലാവരും പരസ്പരം മുതലെടുക്കുകയാണ്. എല്ലാവരും അതാ ചെയ്യുന്നത്. അഗ്നി ഉത്കർഷം എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഇത്തരം ചഞ്ചലമായ മനസ്സില്ലാതിരിക്കും. മനസ്സൊന്നുമില്ല, മനസ്സിങ്ങനെ എന്താണ്, മനസ്സിങ്ങനെ കോപതാപങ്ങൾക്ക് വഴിപ്പെടാതെ പോകുന്നവരാണെങ്കിൽ അവർ നിശബ്ദമായി പോകും. അവരാരും ഉപദ്രവിക്കത്തില്ല, അവരെ കൊണ്ട് ആർക്ക് ഉപദ്രവം ഉണ്ടാകത്തില്ല, അവരെയും ആരും ഉപദ്രവിക്കത്തില്ല. ഗുരുവിനെ നിന്ന് നമുക്ക് സാധാരണ മനുഷ്യരുടെ ഉദാഹരണമായിട്ട് എടുത്തൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഗുരുവിനെ നമ്മളിപ്പോൾ വേറെ ആയിട്ട് തന്നെ വേണം. നമ്മള് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാരെ കുറിച്ച് അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്ന്, നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്ത ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് നമ്മുടെ സാധാരണ മനുഷ്യനെ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഗുരുവിനെ നമ്മളെന്ത് ചെയ്യണം, മാറി നിന്ന് ആരാധിച്ചാൽ മാത്രമാണ്. ഗുരുവിനെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ അപൂർവമായി സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ഇത് പണ്ടും ഇന്നും എപ്പോഴും ഉണ്ട്, പഴയ കാലത്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ആത്മീയതയിൽ പഴയ കാലത്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതിലേക്ക് ആൾക്കാർ കടന്നു വരികയും അങ്ങനെ കടന്നു വരുമ്പോൾ അവരിങ്ങനെ ചഞ്ചല മനസ്സായിരിക്കുകയും പരസ്പരം അടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ അങ്ങനെ ചത്തുപോവുകയും ചെയ്യും മനുഷ്യർ. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി നീ ആരടാ ഞാനടാ എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് അവസാനം ചത്തുപോകും. വേറൊന്നും സംഭവിക്കില്ല, ഒരു ഉത്കർഷവുമില്ല, ഒരു ആത്മീയതയില്ല, ഒന്നും നടക്കില്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാവുന്നതാണ്. ജീവിതകാലം മുഴുവൻ പരസ്പരം മത്സരിച്ച് ഒരിക്കലും പകയും വൈരാഗ്യമൊന്നും തീരാതെ ചത്തുപോകത്തേ ഉള്ളൂ. ആത്മീയ ആചാര്യനും ഇല്ല, നേതാവും ഇല്ല, അതൊക്കെ വെറും തട്ടിപ്പ്. എന്തോ ആചാര്യം, എന്തോ നേതാവ്. ആചാര്യൻ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്, ഇതുവരെ മനസ്സിലായിട്ടില്ല. ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാക്കി ആചാര്യൻ എന്ന് വെച്ചാൽ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ അത് പ്രചരിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ ആചരിക്കുകയും അതിനെ നടപ്പിലാക്കുകയും ശ്രമിക്കുന്നവനാണ് ആചാര്യൻ എന്ന് പറയുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നു? മനസ്മൃതിയിലുള്ളത്. അപ്പൊ പിന്നെ ഒരുത്തൻ ആചാര്യനാകാന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ആചാര്യൻ എന്നൊക്കെ പറയുന്നവരും തട്ടിപ്പാണ്. ആചാര്യനാകുക, നേതാവുക, എന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാ മതി, മനുഷ്യനായിരുന്ന ഹ്യൂമൻ അതായിരുന്ന ആചാര്യനും നേതാവും ഒന്നും വേണ്ട കാര്യം. അതൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന് നാണു, അഞ്ചിതങ്ങള് പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നാണു ആശാനായി. കുറച്ചുകൂടി സമൂഹ പ്രവർത്തനമൊക്കെ നടന്ന് ലോകം അറിഞ്ഞപ്പോഴത്തേക്ക് ഗുരു എന്നതിനെ നാണു എന്നുള്ളതിനെ നാരായണൻ എന്നാക്കി, ആശാനെന്നുള്ളതിനെ ഗുരുവാക്കി. അത് ഗുരു സ്വയം തന്നെ വരുത്തിയ ഒരു പരിവർത്തനമാണ്. എന്ത്? നാരായണ ഗുരു. അങ്ങനെ ഗുരു എഴുതിയുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പേരിന്റെ കൂട്ടത്തിൽ ഗുരു എന്ന് എഴുതി വെച്ചാൽ നാരായണ ഗുരു ആകും. എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്? ഒരു കാര്യമില്ല. അത് ഒരാളെ അങ്ങനെ ആവും, എല്ലാവരും അതുപോലെ അനുകരിച്ചെന്ന് വിചാരിച്ച് അതുപോലെ ആകത്തില്ല. അത് നമ്മളെ കാര്യം പറയുമ്പോൾ ഗുരുവിന്റെ കാര്യം തന്നെ പറയാൻ പോകും. പറയേണ്ട കാര്യം അതൊക്കെങ്കിലും ഭാഷയൊക്കെ ഇഷ്ടം പോലെ പ്രയോഗിക്കാം. എന്റെ അർത്ഥം അറിയാത്തവർക്ക് ഭാഷ എങ്ങനെയും പ്രയോഗിക്കാം, അതൊന്നും കാര്യം. ഇത് ഇങ്ങനെയാണ്. ആത്മീയത എന്ന് പറയുമ്പോ എന്താണ്? ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ആത്മീയത എന്താണ്? എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? ആത്മീയത എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്ന് ഏറ്റവും പ്രധാനം സന്തോഷമായി ജീവിക്കുക, സമാധാനമായി ജീവിക്കുക, കഴിയുന്നത്ര മറ്റുള്ളവന് സഹായം ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക, ആർക്ക് ആരുടെയും മനസ്സിന് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത്, അറിയാതെ ചിലപ്പോൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ജീവിക്കുന്നതിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ, ജപിക്കുന്നുണ്ടോ, നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പാട്ടുപാടുന്നുണ്ടോ, ഇതൊന്നും കൊണ്ട് ഈ പറയുന്ന രീതി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും വൈകുന്നേരവും കിടന്ന് പാട്ട് പാടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ജീവിതത്തിൽ സന്തോഷമുണ്ട്. ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയതയില്ല. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മീയതയില്ല. നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കാറുണ്ടോ ബോധപൂർവം, മനഃപൂർവ്വം അധിക്ഷേപിക്കാറുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ആത്മീയതയില്ല. അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാത്ത കുറെ വാക്കുകൾ കാണാൻ പഠിച്ചു വെച്ചിട്ട് വിവരമില്ലാത്ത മനുഷ്യന്റെ മുമ്പിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആത്മീയതാവത്തില്ല. ആത്മീയതയല്ല. ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഗുരുദേവൻ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണോ സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിൽ ജീവിച്ച ആളാണ് ഗുരു. സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് സമൂഹത്തിന് ഒരുപാട് പരിവർത്തനമാണ്. അങ്ങനെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ചാണക്യതന്ത്രവും ഒരു തന്ത്രങ്ങളുടെയും ആവശ്യമില്ല. അതാണ് ഒരാളെ കൊണ്ട് കഴിയുന്നത്ര അന്യന് ഉപകാരം ചെയ്യുക, ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. അതിനുവേണ്ടി തലമുട്ടയടിക്കേണ്ട, കാവ്യോ മഞ്ഞയൊക്കെ പുതയ്ക്കേണ്ട കാര്യമില്ല. ഉള്ളൊരു കാര്യങ്ങൾ പിന്നെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചെയ്യ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തൊഴിലിന്റെ ഭാഗം. ഈ വേഷമൊക്കെ കെട്ടി നടക്കുന്നവരൊക്കെ ഓരോ തൊഴിലാളികളാണ്, ഓരോരു തൊഴിൽ ചെയ്യുകയാണ്. എന്ത് തൊഴില്? ഗുരുവിന്റെ വേലക്കാരൊന്നുമില്ല, ഗുരുങ്ങളോട് വേലക്കാരാവാനെന്ന് പറഞ്ഞു ജീവിക്കാൻ വേണ്ടി ഓരോ തൊഴിൽ ചെയ്യും. അവനവന്റെ ജീവിതം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പോലീസിന്റെ യൂണിഫോം പോലെയാണ്. പോലീസുകാർ യൂണിഫോം ധരിക്കുന്നില്ല, അതുപോലെ. അപ്പൊ യൂണിഫോം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? തൊഴിലിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴില് ചെയ്ത് പറയേണ്ടി വരുന്ന എന്തുകൊണ്ട്? അതാണല്ലോ ഗുരുവിന്റെ പറഞ്ഞില്ല, ഇത് നിങ്ങളുടെ യൂണിഫോം ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തൊഴിലാളികളാണ്, ഓരോ തൊഴിൽ ചെയ്യുന്നു. ആ തൊഴിൽ മാന്യമായി ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ചെയ്യുക, സത്യസന്ധമായി ചെയ്യുക, പറ്റുമെങ്കിൽ അതാണ് ആത്മീയത. ആത്മീയതയ്ക്ക് അത്രേ അർത്ഥമാണ്. അത് മറ്റേതൊരു തൊഴിലും പോലെ തന്നെയാണ്. ഇപ്പൊ അടുക്കള ഇന്ന് പാകം ചെയ്യുന്നു, അതൊരു തൊഴിലാണ്. പറമ്പിൽ നിന്നൊരാൾ പണിയുന്നു, അതൊരു തൊഴിലാണ്. ഞാനിവിടെ നിന്ന് പറയുന്നു, ഇത് എന്റെ തൊഴിലാണ്. ഈ മൂന്ന് തൊഴിലും തമ്മിലൊരു വ്യത്യാസമില്ല. ഓരോരുത്തർ ഓരോരുത്തരുടെ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത്. ഞാനിവിടെ നീ പണി ചെയ്യുന്നോണ്ട് അവരെക്കാളും ഞാൻ കേമനൊന്നും ആകത്തില്ല. അവര് പറമ്പിൽ നിന്ന് പണി ചെയ്യുന്നോണ്ട് എന്നെ കാണും മോശക്കാരനും ആകത്തില്ല. ഞാൻ ഈ പണി ചെയ്യുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദിവ്യത്വമൊന്നും അവകാശപ്പെടാനില്ല. അവിടെ നിന്ന് പശുവിന് മേയ്ക്കുന്നവൻ എന്തെങ്കിലും നീചത്വവും അവകാശപ്പെടാനില്ല. ഇതെല്ലാം തൊഴിലുകളാണ്. അവനവന്റെ തൊഴിൽ നേരെ ചെയ്യുക, എന്നിട്ട് ജീവിക്കുക. ഈ പറഞ്ഞ രീതിയിലൊക്കെ ജീവിച്ച അതാ എന്ത് ആത്മീയ ജീവിതം എന്ന് പറയും. അല്ലാതെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള എന്താണോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോ ദിവ്യത്വമുണ്ട്, ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോകുമെന്നൊക്കെ വിചാരിച്ച് നടക്കുന്നത് അതൊക്കെ അബദ്ധമാണ്. അങ്ങനൊന്നുമില്ല, ആരും ഒന്നുമല്ല. പിന്നെ ബാക്കി ഇപ്പൊ ഓരോരുത്തരോരോ കസേര കയറി ഇരുന്നിട്ട് ഞാനെന്തോ ഒരു ഭയങ്കര സംഭവമാണ്, എല്ലാം എന്റെ കാൽച്ചുവട്ടിലാണ് എന്നൊക്കെ ധരിക്കുന്നത് രാഷ്ട്രീയം. കേവലം രാഷ്ട്രീയം മാത്രം. നാളെ കസേരയിൽ നിന്ന് ആരെങ്കിലും എടുത്ത് പുറത്തു കളഞ്ഞു, പിന്നെ ഒന്നുമല്ല, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു വാസന ഉള്ളിലുണ്ട്, അത് കളയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ആത്മീയത. കഴിയുന്നതും ആരും ഉപദ്രവിക്കാതെ ജീവിക്കുക. പിന്നെ നമ്മളറിയാതെ ഉപദ്രവിച്ച് പോയാൽ അങ്ങനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കും, അത് തിരുത്തുക, പിന്നെ അത് ആവർത്തിക്കാതെ. ഞാനും ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവം തിരിച്ചറിയുമ്പോൾ പിന്നെ അത് നിർത്തും, പിന്നെ ഉപദ്രവിക്കുന്നു, ആവർത്തിക്കാതിരിക്കും. അതിനുള്ള വെളിവ് വേണം. ഇതൊക്കെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായ എന്താണ് ആത്മീയത? ചാണക്യതന്ത്രം അത് കൊണ്ടുകടന്നിട്ട് തമ്മിലടുപ്പിച്ച് കസേര കളിക്കുന്നവരുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പാട്ട് പാടിയാലും അവനവന്റെ മനസ്സ് ശരിയായില്ലെങ്കിൽ പാട്ടിലെന്നൊരു കാര്യം. മനസ്സ് ശരിയാക്കണം. വെറുതെ ഇരുന്നുകൊണ്ട് എന്താണ്, എന്നാലും ഒരു ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാണ് വെക്കരുത് എന്ന് പാടിക്കൊണ്ട് വേറൊരുത്തന്റെ തോളിൽ ചെന്ന് കയറുന്നത് ഇതാണ്. എപ്പോഴും പാട്ട് ഇതാണ്. എന്താണ് എന്നാലൊരുത്തനും ഒരു ഉപദ്രവം ഒന്നുകൊണ്ടും എന്നാണ് വെക്കരുത്, ഞാൻ അരുതാതെ കണ്ടും നന്നായി വരട്ടെ എന്ന് പറയുകയും കാണുമ്പോ അവന്റെ തോളിൽ രണ്ടു കാലം വെച്ച് ചാടിക്കേറുകയും ചെയ്യും. ഇതാണ് പാട്ട്. ഇതൊക്കെ എങ്ങനെയാ, ഏത് കാലത്താണ് ഇതൊക്കെ ശരിയാവുന്നത്? എന്നിട്ട് പറയുന്നത് എന്താണ്? അവർക്ക് ഞാൻ തീർത്ത് കളയും. ഞാൻ ആരാണെന്നറിയാം, എന്റെ പവർ എന്താണെന്നറിയാം. ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ നടക്കുക, ഒന്നും നടക്കില്ല. എന്നാലും ഇങ്ങനെയൊക്കെ വിചാരിച്ചു നടക്കുന്ന മനുഷ്യരാണ് ആത്മീയക്കാർ. എല്ലായിടത്തും ഇങ്ങനെയുള്ള എന്താണോ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളിലും എന്താണോ ഭൂരിപക്ഷവും കീർക്കന്മാരാണ്. എന്നിട്ട് എന്ത് ചെയ്യും? കിടന്ന് തമ്മിലടി തമ്മിലടി തമ്മിലടി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് വരും കുറെ മന്ത്രങ്ങൾ. ഇവരാരും തന്നെ അവരുടെ മനസ്സ് ശരിയാക്കാൻ വേണ്ടിട്ടൊന്നും ശ്രമിക്കത്തേയില്ല. പല പല പ്രശ്നങ്ങളാണ്, ADHD, OCD, ഹൈപ്പർടെൻഷൻ, മൂഡ് സ്വിംഗിങ്, ഇങ്ങനെയൊക്കെയുള്ള പല പല മാനസികമായ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഒരു സൈക്കോ തെറാപ്പിയിലൂടെയോ ഒരു കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റത്തക്ക പ്രശ്നങ്ങളേ ഉള്ളൂ. മനുഷ്യരതൊന്നും ശ്രമിക്കത്തില്ല. ഒരു കൗൺസിലിങ്ങിലൂടെ മാറത്തക്ക പ്രശ്നങ്ങൾ അതിന് ശ്രമിക്കാതെ ആശ്രമത്തിൽ പോയി പാട്ട് പാടിയ ഇതൊക്കെ മാറും. പഴയ കാലത്ത് നിങ്ങൾ മനസ്സിലാകും, അങ്ങനെയൊക്കെ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാ മനുഷ്യർക്കും ഉണ്ട്, അതില്ലാത്തൊരു മനുഷ്യരുമില്ല. പഴയ കാലത്ത് ഇതിനൊന്നും പരിഹാര മാർഗങ്ങളില്ലായിരുന്നു. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അന്ന് ഒരേ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് എന്താണോ, ഇങ്ങനെ ആത്മീയ മാർഗത്തിലേക്ക് തിരിഞ്ഞ എല്ലാം പരിഹരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഇന്ന് കാലം മാറി. ഇന്ന് അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇതിനെയൊക്കെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റുകളൊക്കെ ഇന്നുണ്ട്. അവരെ അടുത്ത് പോയാൽ മതി. അതിന് ആത്മീയതയൊന്നും വേണ്ട. ബ്രഹ്മസൂത്രം പഠിക്കേണ്ട കാര്യമൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ പ്രശ്നം അവരുമായിട്ട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാതെ ആശ്രമങ്ങളെ കയറി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്, അല്ലാതെ അവസാനിക്കുക, അല്ലാതെ ഇവർക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നു. എന്തുകൊണ്ട്? കാലം മാറിയും മനസ്സിലാകുന്നു. തന്റെ പ്രശ്നങ്ങൾ എന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എവിടെയാണോ പരിഹാരം കിട്ടുന്നത് അവിടെ പോകണം. ഈ ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർക്ക് എല്ലാം ഒരേപോലെയല്ലേ? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ബോധമില്ലാത്ത ഒരുത്തനിരിക്കുമ്പോൾ അവന്റെ അടുത്ത് വേറൊരു ബോധമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഇവനെങ്ങനെ അത് പരിഹരിക്കും? അവൻ അതിന്റെ വഴി അറിയത്തില്ലല്ലോ. അപ്പോ അതിന്റെ വഴി എന്താണ്? എന്താണ് പ്രശ്നമെന്നും മനസ്സിലാക്കി അതിനുള്ള ഇന്ന് ശാസ്ത്രം അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. അവരെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ ഒരു എന്താണ് കൗൺസിലിങ്ങിലൂടെ ഒരു തെറാപ്പിയിലൂടെ മാറ്റേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യാതെ ആശ്രമത്തിൽ വന്ന് പാട്ടുപാടി മാറ്റാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ അടിയും പിടിയും മുഴുവൻ നടക്കുന്നത്. മാറ്റണമെങ്കിൽ അവിടെ പോകണം. എവിടെ? എവിടെ? അവിടെ പോയിട്ട് അവര് പറയുന്നവരെയൊക്കെ ചെയ്യണം. ഇപ്പോ ആ പ്രശ്നം പരിഹരി. അല്ല, വേറെ വഴിയൊന്നുമില്ല. അല്ല, ആത്മീയതയുണ്ടെന്ന് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കത്തില്ല. അത് വെറുതെ തോന്നുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ കൂടുതൽ രൂക്ഷമാവത്തേ ഉള്ളൂ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് പേര് കൂടിച്ചേരുന്ന സ്ഥലമാണിത്. ഇവർ തമ്മിലടിക്കേ പറ്റും. അപ്പൊ എങ്ങനെയാണ്, ഇവ ഇങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ സംശയങ്ങളും സംശയരോഗം അതും ഇതും, ആർക്കും ആരും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞും മറിഞ്ഞ് എന്താണ് സമാധാനം ഉള്ളവന്റെ സമാധാനവും കടയും. ആർക്കും ഒരു തരത്തിലുള്ള മനസ്സമാധാനവും സന്തോഷവും ഇല്ലാതെ ജീവിക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പഴയ കാലത്ത് അല്ലെങ്കിൽ കാലം മാറി, പഴയ കാലത്ത് ആകെ ആത്മീയത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിഹാരം. ഇന്ന് അതല്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേറെ വഴികളുണ്ട്. അത് നോക്കണം. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ അടുത്ത് ആരെങ്കിലും പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, നമ്മളവനെ ഉപദേശിക്കും അതങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യാറില്ല. നമ്മുടെ പ്രശ്നമൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപദേശിക്കും. പക്ഷെ അങ്ങനെ ഉപദേശിക്കാൻ നമുക്ക് യോഗ്യതയില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഉപദേശിക്കാനോ ഉള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ട്രെയിനിങ് കിട്ടിയവരാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ട്രെയിനിങ് കിട്ടിയവരല്ല ആശ്രമത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കാതെ ആശ്രമത്തിൽ ചെന്ന് പരിഹരിക്കാൻ നോക്കുന്ന ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. അവിടെ ഒന്നും പരിഹരിക്കില്ല എന്ന് ഇനി എങ്ങനെ തിരിച്ചറിയും? അതാണ് ഈ കലവും ബഹളങ്ങളും എല്ലാം നടക്കുന്നത്. ആരുടെയും കുറ്റമല്ല. ഓരോരുത്തരുടെ എന്താണോ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. മനഃപൂർവ്വം ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. അവനങ്ങനെ ചിന്തിക്കാൻ പറ്റും, അവനങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, അവനങ്ങനെ ആയിപ്പോയി. എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ പലരും ബോധപൂർവം പലതും ചെയ്യും, കൂടുതൽ വഷളാക്കും, ചൊറിഞ്ഞു കുറഞ്ഞു പുണ്ണാക്കുന്നു എന്ന് പറയുമ്പോൾ. അടിസ്ഥാനപരമായ കുറ്റക്കാരനല്ല, പക്ഷെ ക്രമേണ അവൻ കുറ്റക്കാരനായി മാറും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പരിഹരിക്കേണ്ട വഴി ഇതല്ല, ആത്മീയതയല്ല എന്നുള്ള തിരിച്ചറിവാണെന്ന് വേണ്ടത്. പിന്നെ അത് പരിഹരിക്കാനുള്ള വഴികൾ തേടി അത് പരിഹരിച്ചുകൊണ്ട് ആത്മീയതയും ജീവിതത്തിൽ കൊണ്ടുപോകി നല്ലതാണ്. എന്നുവെച്ചാൽ സന്തോഷമായും സമാധാനമായും മറ്റുള്ളവരെ സഹായിച്ചുമൊക്കെ ജീവിക്കാൻ ശ്രമിച്ചത് നല്ലതാണ്. പക്ഷെ തന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേറെ വഴി അതേസമയം നോക്കിയും വേണം. അല്ലെങ്കിൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലും തോറും കൂടുതൽ കൂടുതൽ കൂടുതൽ കഷ്ടമായിട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ആത്മീയ ജീവിതത്തിൽ വന്നും ഇങ്ങനെ വേഷവും കെട്ടിയിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കാലിൽ വീഴുന്നു, നമസ്കരിക്കുന്നു, തൊഴുകുന്നു, പിടിക്കുന്നു, ഇതൊക്കെയാണ്. പക്ഷെ ഈ ഒരു ഒത്തിരി ആൾക്കാർ കാലി വീണ് ഇവന്റെ ജീവിതമെന്ന് പറയുന്ന വ്യക്തി ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഓരോ ദിവസം കഴിയും തോറും ഇവൻ സ്വയം എന്താണോ സങ്കടക്കടലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. വേഷഭൂഷാദികൾ കൊണ്ട് മറ്റുള്ളവൻ വന്ന് ഇവന്റെ കാര്യം വീഴുകയാണ്. ഇവന്റെ പ്രശ്നങ്ങൾ ആരോട് പറയാനാണ്? കാരണം എല്ലാവരും ഇവന്റെ കാര്യം വീഴുകയാണ്. അപ്പൊ ഇവന്റെ പ്രശ്നം ആരോട് പറയും? ആരെ കൊണ്ട് പരിഹരിക്കും? അപ്പൊ ഇവൻ ഈ സങ്കടക്കടലിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായ ഒരു മാറ്റം തന്നെ ആവശ്യമാണ്. എന്നാലും ശരിയാവും, ശരി, അതങ്ങനെ.